നാൽപ്പതാം ദശകം. ഉടനെ മംഗളനന്ദനുടെ ജീവിതം തവ പിതാ നികുതിപ്പണമേകുവാൻ നൃപഗൃഹത്തിലണഞ്ഞ് അളവോതിനാനറികയാൽ കലകംസജനശ്രമം അയിസകേതവ ബാലസമുദ്ഭവം സുഖമെനിക്കരുളൊന്നു സുതോപം വ്രജകുലാധിപനാം തവ താതനെന്നതു വരുത്തിയുരച്ചിതു സാദരം വളരെ ദുശകനങ്ങൾ നിനക്കിതാ വ്രജമതിക്ഷണമങ്ങുഗമിക്കണം അരുളി ഇങ്ങനെ നന്ദനമോടിനാൻ അപകടം തവ ഭീതിയൊടോർത്തുടൻ ഒരു മനോഹരി ഗോപഗൃഹത്തിലത്തരുണമമ്പുടണഞ്ഞിതു മന്ദമായി മധുപർ മൂളിന കൂന്തലുടത്തിനാൾ കപടബാലക നിന്നരികത്തവൾ ശിശുകുലക്കൊല ചെയ്തു നടന്നിടും വലിയ രാക്ഷസിയായൊരു ഭൂതനാം പശുപനാരികളാരിവളോർക്കവേ കരതലത്തിലിടുത്തിതു നിന്നെയും ലളിത ഭാവരസങ്ങൾ നുകർന്നിടും തരുണിമാരെ അകറ്റിയിരുന്നവൾ ഗൃഹമതിൽ കപടങ്ങളിടും നിനക്ക് അതിസുഖത്തൊടുപോർമുലയേക്കിനാൾ മടിയിൽ നിർഭയമേറിയിരുന്നു നീ ശിശുനക്കല കൊണ്ട അരിശത്തോടെ വലിയ മാമ്പഴമെന്ന വിധം കുശദ്വയമണച്ചു കുടിച്ചു വിഷാവൃതം സ്തനഭരത്തൊടു ജീവനെയും കുടിച്ച് അവൾ മലർന്നു പതിച്ചിതു ഭൂമിയിൽ ഘനരവത്തൊടു രാക്ഷസരൂപമാം തനതു ഭീകരമൂർത്തി ധരിച്ചവൾ അലറിടുന്നതു കേട്ടിതു ഗോപരും ഭയതമാം തടി കണ്ടുവരുങ്ങിനാർ ഉരസി ലീലകൾ ചെയ്തു വിളങ്ങിടും ശിശുവെ വാരിയെടുത്തിതു ഗോപികൾ ശുഭദരക്ഷകൾ ചെയ്തു ഗോപിമാർ മഹിതമാം തവനാമശതങ്ങളാൽ ഗുരുമരുൽപുരവാസ ഗതങ്ങളഞ്ഞരുളണേ പദഭക്തി എനിക്കുടൻ.